അധസമാസാഹ കേവലസമാസഃ സമാസഃ പഞ്ചധ തത്ര സമസന സമാസഃ സജ വിശേഷ സംജ്ഞാമിനർമുക്തഃ കേവല സമാസഃ പ്രഥമഃ പ്രായണ പൂർവദാർത്ഥ പ്രധാനോ വിഭാവോ ദ്വിതീയഃ പ്രായണ ഉത്തരപദാർത്ഥ പ്രധാന തത്പുരുഷ തൃതീയഃ തത്പുരുഷ ഭേദ കർമ്മധാരേഹ കർമ്മധാരേ ഭേദോ ദിഗുഃ പ്രായണ അന്യപദാർത്ഥ പ്രധാനോ ബഹുവ്രീഹി ചതുർത്ഥഃ പ്രായണ ഉഭയപദാർത്ഥ പ്രധാനോ ദ്വന്ദ്വഃ പഞ്ചമഃ സമർത്ഥ പദവിധി പദസംബന്ധിയോ വിധി സ സമർത്ഥാശ്രിതോ ബോധ്യഃ ഇവിടെ മുതൽ സമാസപ്രകരണം തുടങ്ങിയാണ്. സമാസങ്ങൾ പ്രധാനമായിട്ട് നാല്: അംബീഭാവൻ, തത്പുരുഷൻ, ബഹുവ്രീഹി, ദ്വന്ദ്വൻ. നാല് സമാസങ്ങൾ. ഈ സമാസങ്ങളുടെ വ്യത്യാസം ത്തിനനുസരിച്ച് അർത്ഥത്തിനും മാറ്റം വരും. ഇപ്പോൾ ഒരു വാക്യം വായിക്കുമ്പോൾ അതിൽ വരുന്ന സമാസങ്ങളെ തിരിച്ചറിയാതെ നമുക്കൊരിക്കലും അർത്ഥബോധം ഉണ്ടാകത്തില്ല. അത് സമാസത്തെക്കുറിച്ചൊരു സാമാന്യ ജ്ഞാനമില്ലെങ്കിൽ സമാസത്തിൽ ഭ്രമം ഉണ്ടാകും. ഉണ്ടായിക്കഴിഞ്ഞാലും അർത്ഥം മാറിപ്പോവും. ബഹുവ്രീഹിയെ തത്പുരുഷനെന്ന് ധരിച്ചു കഴിഞ്ഞാൽ പോയി. അങ്ങനെ അതുകൊണ്ട് വാക്യാർത്ഥബോധത്തിന് വളരെ പ്രധാനമാണ് സമാസജ്ഞാനം. അത് പ്രധാനമായിട്ട് നാല് തരത്തിലുള്ള സമാസം. അതിനെക്കുറിച്ച് ഇനി പറയും. ഇവിടെ സമാസത്തിൽ ആദ്യം പറയുന്നത് കേവല സമാസത്തെക്കുറിച്ച്. കേവല സമാസം എന്ന് പറഞ്ഞാൽ ഈ നാലിലും പെടുന്നതല്ല. ഇവിടെ അഷ്ടാധ്യായിയിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നാം പാദത്തിൽ തുടർന്ന് അങ്ങോട്ട് സമാസങ്ങളെ വിധിക്കുകയാണ്. അതില് അംബീഭാവ അവിടെ മുതൽ വിധിക്കുന്നത് അംബീഭാവ സമാസമായിരിക്കും. തത്പുരുഷ തത്പുരുഷനായിരിക്കും. ഇതിനെല്ലാം മുമ്പ് ഇതിലൊന്നും പെടാത്ത സമാസങ്ങളെ വിധിക്കുന്നുണ്ട്. അതിനാണ് പറയുന്നത് കേവല സമാസം. അതാണ് പറഞ്ഞാൽ പ്രധാനമായിട്ട് നാല്, അതിൽ പെടാത്ത സമാസങ്ങളും ഉണ്ട്. അതിന് സമാസം എന്നൊരു പേരല്ലാതെ അതിന് വേറെ പേരൊന്നുമില്ല. അതുകൊണ്ടാണ് കേവല സമാസം എന്ന് പറയുന്നത്. കേവല സമാസം എന്ന് പറഞ്ഞൊരു സംജ്ഞയില്ല, പണിഞ്ഞു വിധിച്ചിട്ടില്ല. മറ്റൊന്നിലും പെടാത്തത് കൊണ്ട് അതിനൊരു പേര് കൊടുത്താണ് വ്യാഖ്യാതാവും. അങ്ങനെ കേവല സമാസം തത്ര ആദൌ കേവല സമാസം. ഇവിടെ ഇപ്പോൾ ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നത് കേവല സമാസത്തെ കുറിച്ചാണ്. ആദൌ എന്ന് പറഞ്ഞാൽ ഇനി പറയാൻ പോകുന്ന സമാസങ്ങളുടെ കൂട്ടത്തിൽ. തത്ര തേഷു സമാസേഷു മധ്യേ, അതിനു മുമ്പിലായിട്ട്, അതിന്റെ മധ്യത്തിലെന്ന് പറയാൻ പറ്റില്ല, അതിന് മുമ്പിലായിട്ട് ആദിയിൽ എന്ത് വരുന്നു? കേവല അല്ലെങ്കിൽ സമാസങ്ങളുടെ കൂട്ടത്തിൽ ആദിയിലൊരു സമാസമുണ്ട്, അതാണ് കേവല സമാസം. സമാസ പഞ്ചത്. അപ്പൊ ഇതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സമാസം എത്ര വരും? അഞ്ചെണ്ണം. അത് സമാസം എന്ന് പറഞ്ഞാൽ എന്താണ്? തത്ര സമസന സമാസ. സമസനം സമപൂർവത്തിലുള്ള അസുക്ഷേപണ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് ഭാവാർത്ഥത്തിൽ പ്രത്യേകം വന്നാണ് സമസനം. സമാസിക്കൽ എന്ന് പറയാം. സമാസിക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ കൂട്ടിച്ചേർക്കൽ എന്നർത്ഥം പറയാം. എന്നുവെച്ചാൽ പദങ്ങളെ കൂട്ടിച്ചേർക്കുക. പിന്നെ സംക്ഷേപിക്കുക എന്നർത്ഥം പറയാം. സംക്ഷേപിക്കുക എന്ന് പറയുന്നത് എന്താണ്? വലതിനെ ചെറുതാക്കുക, അതാണ് സമസനം എന്ന് പറയുന്നത്. കൂട്ടിച്ചേർക്കുക അല്ലെങ്കിൽ സംക്ഷേപിക്കുക, അതാണ് സമസനം. അത് വിശദീകരിച്ച് നമ്മൾ സമാസങ്ങൾ ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല. ഇതെല്ലാം സമാസങ്ങൾ നമ്മൾ ചെയ്തു വരുമ്പോൾ അവിടെ വ്യക്തമാകും. ഇപ്പോൾ ഒരു സാമാന്യമായി ഇതിങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത്ര സമസനം സമാസം. സച്ച വിശേഷ സപ്ഞാ വിനർമുക്ത കേവല സമാസ പ്രഥമ. സച്ച എന്ന് പറഞ്ഞാൽ സമാസം. വിശേഷ സപ്ഞാ വിനർമുക്ത. വിശേഷ സപ്ഞ എന്ന് പറഞ്ഞാൽ അവീഭാവൻ, തത്പുരുഷൻ, ബഹുവ്രീഹി, ദ്വന്ദൻ, ഇതാണ് പ്രധാനമായ. പിന്നെ ഇതിന്റെ ഉപവിഭാഗങ്ങളും വരും. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷ സപ്നങ്ങളില്ലാത്ത നാമങ്ങളില്ലാത്ത, അതാണ് വിശേഷ സപ്ന വിനർമുക്തമായ സമാസം. വിശേഷ സപ്നാരഹിതമായ സമാസങ്ങൾക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേവല സമാസം. അതാണ് ആദ്യത്തെ. എന്നുവെച്ചാൽ പാണിനി ഈ സമാസത്തിന് ഒരു പേര് കൊടുത്തില്ല. ഇനി ഓരോ സമാസത്തിൻ്റെയും പ്രത്യേകതകളെ കുറിച്ച് പറയുന്നു. ഇതും ഇവിടെ വലിയ വിശദീകരണത്തിന്റെ ആവശ്യമില്ല. ഇതെല്ലാം വ്യക്തമാകുന്ന അതാത് ഉദാഹരണങ്ങൾ ചെയ്യുമ്പോഴേ വ്യക്തമാകത്തുള്ളൂ. അതുകൊണ്ട് ഇവിടെ കിടന്ന് ഒരുപാട് വ്യാഖ്യാനിച്ച് തലവേദന ഉണ്ടാക്കേണ്ട കാര്യമില്ല. പ്രായണ പൂർവപദാർത്ഥപ്രധാനോ അവീഭാവോ ദ്വിതീയ. രണ്ടാമത്തെ എന്താണ്? അവീഭാവനാണ്. അതിന്റെ വിശേഷത എന്താണ്? പൂർവപദാർത്ഥ പ്രധാനമാണ്. എന്താണ് ഈ പൂർവപദാർത്ഥ പ്രധാനം എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാം. ആ ഉദാഹരണം വെച്ചുകൊണ്ട് ചിന്തിക്കുമ്പോൾ അത് എളുപ്പം മനസ്സിലാവും. ഇവിടെ കിടന്ന് അതിനഭ്യാസം കാണിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഇത്രയും മനസ്സിലാക്കുക. എന്താണ് അവീഭാവനം എന്ന് പറയുന്നൊരു ഒരു സമാസമുണ്ട്, അതിന് ചില പ്രത്യേകതകളുണ്ട്. അതെന്താണെന്ന് അവിടെ വരുമ്പോൾ മനസ്സിലാകും. ഇപ്പോഴേ വേറെ കണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ട് പ്രായണ എന്ന് പറഞ്ഞു? അതെല്ലാം അവിടെ വിശദീകരിക്കും. പ്രായണ പൂർവപദാർത്ഥ പ്രധാനോ അവീഭാവോ ദ്വിതീയ. മിക്കവാറും എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും അങ്ങനെ അല്ലല്ലോ. അങ്ങനെയുള്ളതാണ് പ്രായണ എന്ന് പറയുന്നത്. അവീഭാവ സമാസം മിക്കവാറും പൂർവപദാർത്ഥത്തിന് പ്രധാനമുള്ളതായിരിക്കും. ആണ് പ്രായണ പൂർവപദാർത്ഥ പ്രധാനോ അവീഭാവോ ദ്വിതീയ. രണ്ടാമത്തത് പ്രായണ ഉത്തരപദാർത്ഥ പ്രധാന തത്പുരുഷ തൃതീയ. മൂന്നാമത്തെ ഏതാണ്? തത്പുരുഷൻ. അതിന്റെ വിശേഷത എന്താണ്? പ്രായണ മിക്കവാറും, മിക്കവാറും എന്ന് പറഞ്ഞുകൊണ്ട് 90% ഒന്നും എടുക്കാം, കുഴപ്പമില്ല. 95 എടുത്താലും കുഴപ്പമില്ല. പ്രായണ ഉത്തരപദാർത്ഥ പ്രധാന തത്പുരുഷ പ്രധാന തത്പുരുഷ ത്രീ. തത്പുരുഷനാണ് മൂന്നാമത്തത്, അതിന് ഉത്തരപദാർത്ഥ പ്രധാനമായി. ഇനി പറയുന്ന രണ്ട് സമാസങ്ങള് തത്പുരുഷന്റെ ഉപവിഭാഗങ്ങളാണ്. തത്പുരുഷ ഭേദ കർമ്മധാരയ. തത്പുരുഷനൊരു ഭേദമുണ്ട്. അതാണെന്ത്? കർമ്മധാരയൻ. ഇനി കർമ്മധാരയനൊരു ഭേദമുണ്ട്. കർമ്മധാരയ ഭേദോ ദിക്കു. കർമ്മധാരയ സമാസം എന്നും ദിഗു സമാസം എന്നും പറയും. അതെല്ലാം അവിടെ മനസ്സിലാക്കിയാൽ മതി. പ്രായണ അന്യപദാർത്ഥ പ്രധാനോ ബഹുവ്രഹി ചതുർത്ഥ. ഇനി ഇതുപോലെ തന്നെ മറ്റൊന്നുണ്ട് നാലാമത്തത്. കാരണം തത്പുരുഷന്റെ ഭേദമാണ് കർമ്മധാരയനും ദിഗു. അതുകൊണ്ട് അതിനെ പ്രത്യേകിച്ച് ഒരു നമ്പർ കൊടുത്തില്ല. മൂന്ന് ഏത്? തത്പുരുഷൻ. നാല് ബഹുവ്രീഹി. അതിനെന്താണ്? അന്യപദാർത്ഥ പ്രധാനമാണോ? അതും പ്രായണ. പ്രായണ ഉഭയപദാർത്ഥ പ്രധാനോ ദ്വന്ദ്വ പഞ്ചമഹ. പിന്നെ പ്രായേണ ഉഭയപദാർത്ഥ പ്രധാനം, മിക്കവാറും ഉഭയപദാർത്ഥ പ്രധാനമാണെന്ത് ദ്വന്ദ്വനാദാമത്തത്. പിന്നെ ഇതിവിടെ ഇപ്പൊ വിശദീകരിക്കുന്നില്ല. അല്ല ആർക്കെങ്കിലും ഇത് അറിഞ്ഞേ മതിയാവുമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വ്യാഖ്യാനം നോക്കിയാൽ മതി, വ്യാഖ്യാനങ്ങളിലുണ്ട്. ഏതാണ് ഭൈമി വ്യാഖ്യാനം? ആരെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ടോ? അതിനകത്തുണ്ട്, ഇവിടെ തന്നെ വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാലും എനിക്കൊരു അഭിപ്രായമുള്ളത് അധികം ആർത്തി നല്ലതല്ല. പിന്നെ അത്യാവശ്യമുണ്ടെങ്കിൽ വ്യാഖ്യാനം നോക്കുക, വിശദീകരിച്ചെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് സമാസവും മറ്റും പഠിക്കുമ്പം വ്യാഖ്യാനങ്ങൾ കൂടി നോക്കുന്നത് നല്ലതാണ്. കാരണം വ്യാഖ്യാനത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ കൂടുതൽ കൊടുത്തിരിക്കും. പിന്നെ ഇവിടെ വിശദീകരിക്കുമ്പോൾ, ഞാൻ വിശദീകരിക്കുമ്പോൾ എന്തെങ്കിലും വിട്ടുപോയാൽ അത് വ്യാഖ്യാനത്തിൽ കാണും. സംസ്കൃത വ്യാഖ്യാനമാണെങ്കിൽ ബാലമനോരമ നോക്കുക, ഹിന്ദി വ്യാഖ്യാനമാണെങ്കിൽ ഭൈമി നോക്കുക. മറ്റു വ്യാഖ്യാനങ്ങളെക്കുറിച്ച് എനിക്ക് വലിയ പരിചയമില്ല. രണ്ടും നല്ല വ്യാഖ്യാനങ്ങളാണ്. അടുത്തു വരുന്ന ഒരു പരിഭാഷാ സൂത്രമാണ് സമർത്ഥ പദവിധി. പദസംബന്ധിയോ വിധി സമർത്ഥാശ്രിതോ ബോധ്യ. പദവിധി എന്ന് പറഞ്ഞാൽ കൂടുതൽ വിശദീകരണങ്ങളിലേക്കൊന്നും പോകണ്ട. ഇവിടെ ഇപ്പൊ പദവിധി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തിനെ? സമാസം. പദാനാം വിധി പദവിധി, വിധീയതീതി വിധി. വിധി എന്ന് വെച്ചാൽ കാര്യം, പദസംബന്ധിയായിട്ടുള്ള കാര്യം. അതിനാണ് എന്ത് പറയുന്നത്? പദവിധി. സമാസം എന്ന് പറയുന്നത് എന്താണ്? പദസംബന്ധിയായിട്ടുള്ള കാര്യമാണ്. ഉദാഹരണം രാജ്ഞഃ പുരുഷഃ, രണ്ട് പദങ്ങളുണ്ട്. ഒന്നെന്താണ്? രാജൻ ശബ്ദം, മറ്റൊന്ന് പുരുഷ ശബ്ദം. ഈ രണ്ട് പദങ്ങളെ സംബന്ധിക്കുന്ന കാര്യം ആണെന്ത്? സമാസം. അത് നമ്മൾ എന്താക്കി മാറ്റും? രാജ്ഞ പുരുഷ. അതിനെന്താക്കി മാറ്റും? രാജപുരുഷ. ഇപ്പൊ രാജപുരുഷ എന്ന് പറയുന്നത് ഒരു പദവിധിയാണ്, അതൊരു സമാസമാണ്. ഇത്രയും മനസ്സിലാക്കുക. സമാസം എന്ന് പറയുന്നത് വളരെ വിപുലമായൊരു വിഷയമാണ്. അതിന് നമുക്കിപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നോക്കി മുമ്പോട്ട് പോയാൽ മതി. വിശദമായ ചർച്ചകളെല്ലാം സിദ്ധാന്തബോധി വരും. സമർത്ഥ എന്നിവിടെ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ലാക്ഷണികമായ പ്രയോഗം എന്ന് വെച്ചാൽ സമർത്ഥാശ്രിതമാണ്. എന്നുവെച്ചാൽ സാമർത്ഥ്യത്തെ ആശ്രയിച്ചാണെന്നർത്ഥം. ഇപ്പൊ പദവിധിയുടെ അർത്ഥങ്ങളോട് പറഞ്ഞിരിക്കുന്നത് പദസംബന്ധിയോ വിധി. പദസംബന്ധി എന്നുള്ള അർത്ഥം എങ്ങനെ കിട്ടുക? എങ്ങനെ കിട്ടി? ആ പദസ്യ വിധി എന്ന് വന്നപ്പോ പദസംബന്ധി എന്ന് കിട്ടി. എന്തുകൊണ്ട്? ഷഷ്ടി ശേഷേ, അതാണ് പദസംബന്ധിയോ വിധി. അതായത് അതാണ് സമാസത്തിന്റെ പ്രയോജനം. പദവിധി എന്ന് പറയുന്നത് വിഗ്രഹിക്കുന്ന എങ്ങനെ? പദാനാം വിധി. അപ്പൊ അവിടെ പദാനാം എന്ന് ഷഷ്ടി വന്നിരിക്കുന്നത് എങ്ങനെ? സംബന്ധാർത്ഥത്തിൽ. സൂത്രം ഏത്? ഷഷ്ടി ശേഷം. അതാണ് കാരകം അറിഞ്ഞിരിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ അർത്ഥം എങ്ങനെ വന്നു? പദസംബന്ധി യോ വിധി. അപ്പൊ അത് പദവിധി എന്താണ്? പദവിധി പലതുമുണ്ട്. നമ്മൾ ബാക്കിയൊന്നും ഒരിടത്തേക്കും പോകുന്നില്ല. നമ്മൾ പദവിധി എന്ന് പറയുന്നുണ്ട്, അതിനെ എടുക്കുന്നു സമാസം. ഉദാഹരണം രാജപുരുഷ, അത് സമർത്ഥ ആശ്രിതോ ബോധ്യ, അത് സാമർഥ്യത്തെ ആശ്രയിച്ചിട്ടാണ് പദവിധി വരുന്നത്. എന്നുവെച്ചാൽ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്, നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ്. എന്താണ് ഈ സാമർഥ്യം എന്ന് പറയുന്നത്? അപ്പോൾ പദവിധി എന്ന് പറഞ്ഞാൽ എന്താണ്? സമാസം. അത് സാമർഥ്യത്തെ ആശ്രയിച്ച് നടക്കൂ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, സാമർഥ്യം പദങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ സമാസം ചെയ്യാൻ കഴിയൂ. ഉദാഹരണം രാജ്ഞഃ പുരുഷഃ. അപ്പോൾ ഈ രണ്ട് പദങ്ങളിലും സാമർഥ്യമുണ്ട്. രാജ്ഞഃ എന്ന് പറയുന്ന ആ ഷഷ്ടിയന്തത്തിനും പുരുഷഃ എന്ന് പറയുന്ന പ്രഥമാന്തത്തിനും ഒരു സാമർഥ്യമുണ്ട്. ഇതിൻ്റെ ഒരു സാമർഥ്യം എന്ന് പറയുന്നത് എന്താണ്? പരസ്പര അന്വയമാണ്. രാജ്ഞഃ എന്ന് പറയുന്ന ഷഷ്ടിയന്തം പുരുഷഃ എന്ന് പറയുന്ന പ്രഥമാന്തത്തോട് അന്വയിക്കുന്നു. എന്തുകൊണ്ട് അന്വയിക്കുന്നു? പരസ്പര ആകാംക്ഷ, യോഗ്യത. നമ്മൾ പഠിച്ചിട്ടില്ലേ തർക്കത്തിൽ സന്നിധി, ഇതെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? പരസ്പരം അന്വയിക്കും. എന്നാൽ ഈ രണ്ട് ശബ്ദത്തിനും പ്രത്യേകം അർത്ഥമുണ്ട്. പ്രത്യേക അർത്ഥങ്ങളുണ്ട്. രാജ്ഞഃ അതിന് പ്രത്യേക അർത്ഥമില്ലേ? പുരുഷ അതിന് പ്രത്യേക അർത്ഥമില്ലേ? അതാണ് സ്വാർത്ഥ പര്യവസായിനാം പദാനാം ആകാംക്ഷാദിവശാ യഹ പരസ്പര അന്വയ തത് വിവേക്ഷാലക്ഷണം സാമർഥ്യം. ഇതിന് വിവേക്ഷ എന്ന് പറയും. സാമർഥ്യത്തിന് സ്വാർത്ഥപര്യവസായിനാം പദാന, ഈ പദങ്ങൾക്കെല്ലാം സ്വാർത്ഥങ്ങളുണ്ട്, അതായത് അർത്ഥങ്ങളുണ്ട്. ഓരോ പദവും അർത്ഥമുള്ളതാണ്. എന്നാൽ ഇവയ്ക്കെന്താണ്? ആകാംക്ഷാദിവശ, ആകാംക്ഷ യോഗ്യത തുടങ്ങിയുകൊണ്ട് യപരസ്പരാന്യഹ പരസ്പരം അന്യം വരുന്നു. ആ അന്യം തത് അതിനാണ് എന്ത് പറയുന്നത്? വ്യപേക്ഷാലക്ഷണം സാമർഥ്യം. ഇതിന് വ്യപേക്ഷ എന്ന് പറയുന്ന സാമർഥ്യമാണ്. ഇതം തോ വാക്യേ ഏവ, ഈ സാമർഥ്യം എന്ന് പറയുന്നത് വാക്യങ്ങളിലേക്കാണ്. ഇത് വളരെ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. സ്വാർത്ഥ പര്യവസായിന പദാന ആകാംക്ഷാദിവശ യഹ പരസ്പരന്യഹ തത് വിപേക്ഷാലക്ഷണം സാമർഥ്യം. ഇപ്പോൾ ഇവിടെ പറയണം, ഋദ്ധസ്യ രാജ്ഞഃ പുരുഷഃ. ഇവിടെ രാജ്ഞഃ എന്ന് പറയുന്നതിനൊരു വിശേഷണം കൊടുത്ത് എന്താണ്? ഋദ്ധസ്യ, ഋദ്ധനെന്ന് പറഞ്ഞാൽ സമ്പന്നൻ. അത് ഋദ്ധസ്യ എന്ന് പറയുന്ന അതിനോട് അന്വയിക്കുന്നു രാജാവിനോട്, പുരുഷനോടല്ല. ഋദ്ധസ്യ രാജ്ഞഃ എന്നാണ് പറയുന്നത്, ധനവാനായ രാജാവിൻ്റെ പുരുഷൻ, രാജാവിൻ്റെ പ്രതിപുരുഷൻ, അംബാസിഡർ, രാജപുരുഷൻ. അപ്പൊ അവിടെ വൃദ്ധസ്യ എന്നൊരു വിശേഷണം വന്നു. പക്ഷെ ആ വിശേഷണത്തിന് അന്യമുണ്ട് അതിനോട്, രാജ്ഞഃ. അതിന് അന്യമുണ്ട് ആരോട്? പുരുഷനോട്. അപ്പോൾ ഈ ഇവിടെ ഈ പറയണം, വൃദ്ധസ്യ രാജ്ഞഃ പുരുഷഃ ആഗച്ഛതി ഇതൊരു വാക്യമാണ്. വൃദ്ധനായ രാജാവിന്റെ പുരുഷൻ എന്താ വരുന്നു? അപ്പൊ ഈ വാക്യത്തിലെ പദങ്ങൾക്കെല്ലാം പരസ്പര അന്വയ രൂപത്തിലുള്ള സാമർഥ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് ബോധമുണ്ടാകുന്നത്. അതിൽ നമുക്ക് ബോധമുണ്ടാകത്തില്ല. അപ്പൊ ഇതിനെയാണ് പറയുന്നത് വ്യപേക്ഷ വിശിഷ്ട അപേക്ഷ വ്യപേക്ഷ എന്നുവെച്ചാൽ ഓരോ പദത്തിനും മറ്റൊന്നിനോട് അപേക്ഷയുണ്ട്. വിശേഷ അപേക്ഷയുണ്ടെന്ന് പറഞ്ഞാൽ അന്വയമുണ്ട് എന്നർത്ഥം. അന്വയത്തിന് കാരണം എന്താണ്? ആകാംക്ഷാദികൾ ഉള്ളതുകൊണ്ട്, പരസ്പര ആകാംക്ഷ മറ്റുള്ളതുകൊണ്ട്. ഇത് വാക്യങ്ങളിലെ പദങ്ങളിലെല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ ഇനി വേറെ തരത്തിലുള്ള സാമർഥ്യമുണ്ട്. പ്രത്യേകം അർത്ഥവത്വേന പൃഥഗ്രഹീതാനാം പദാന. സമുദായ ശക്തിയ വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തി. ഈ സാമർഥ്യത്തിന്റെ പേരാണ് ഏകാർത്ഥീഭാവം. ഏകാർത്ഥി ഭാവം എന്ന് പറയുന്ന സാമർഥ്യം. ഈ സാമർഥ്യമുള്ള എവിടെയാണ്? രാജപുരുഷ എന്ന് പറയുന്ന സമാസത്തിൽ. ഇത് ഋദ്ധസ്യ രാജ്ഞഃ പുരുഷ എന്ന് പറഞ്ഞാൽ അവിടെ ഈ സാമർഥ്യമുണ്ട്. ഏകാർത്ഥീഭാവ സാമർഥ്യം എന്ന് പറയുന്നത് ഇത് രണ്ടും തിരിച്ചറിയണം. അതെവിടെയുള്ളൂ? സമാസത്തിൽ. എന്നുവെച്ചാൽ രാജപുരുഷ എന്ന് പറയുന്നിടത്തുണ്ട്. നേരത്തെ പറഞ്ഞത് ഇതുമായിട്ട് എന്താ വ്യത്യാസം? രാജ്ഞഃ പുരുഷ എന്ന് പറയുന്നിടത്തും രാജപുരുഷ എന്ന് പറയുന്നിടത്തും എന്താണോ, രാജപുരുഷ എന്ന് പറയുന്നിടത്ത് വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തിയാണ്. വിശിഷ്ടമായ ഒരർത്ഥത്തിന്റെ പ്രതിപത്തി ബോധമുണ്ടാകുന്നു. വിശിഷ്ടമായ ഒരർത്ഥത്തിന്റെ ബോധമുണ്ടാകും രാജപുരുഷ. രാജപുരുഷനെന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ കേവലൻ രാജാവിനെ കുറിച്ചല്ല ബോധം. കേവലം പുരുഷനെ സംബന്ധിച്ചല്ല, പിന്നെയോ രാജസംബന്ധിയായ പുരുഷൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ബോധിക്കുന്നത്. അതാണ് വിശിഷ്ടമായ ഏക അർത്ഥത്തിന്റെ പ്രതിപത്തി എന്ന് പറയുന്നത്. ഇതെന്താണ്? പ്രക്രിയാദിശായാം പ്രത്യേകം അർത്ഥവത്വേന പൃഥഗ്രഹീതാന പദാന. ഇവിടെ രാജ്ഞഃ പുരുഷഃ എന്ന് പറയുന്നു, രാജപുരുഷ എന്നും പറയുന്നു. ഈ രാജപുരുഷ എന്ന് പറയുന്നതിൻ്റെ പറയുന്നതിനെ തന്നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? രാജ്ഞഃ പുരുഷ. അപ്പൊ രാജപുരുഷ എന്ന് പറയുന്ന സമാസമാണെങ്കിൽ രാജ്ഞഃ പുരുഷ എന്ന് പറയുന്നത് വിഗ്രഹ വാക്യം എന്ന് പറയുന്നതാണ്. എന്ത് വിഗ്രഹ വാക്യം? ഈ വിഗ്രഹവാക്യത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ലൗകിക വിഗ്രഹം. ആ വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന സങ്കേതങ്ങളാണ് വിഗ്രഹവാക്യം എന്ന് പറഞ്ഞാൽ ലൗകിക വിഗ്രഹം. ലൗകിക എന്ന് വെച്ചാൽ ലോകേ പ്രയോഗ അർഹം, ലോകത്തിൽ പ്രയോഗിക്കാൻ അർഹമായതാണ്. അതായത് നമുക്ക് രാജപുരുഷ എന്നും പറയാം, രാജപുരുഷ എന്ന് പറഞ്ഞാലും വൈയാകരണന്മാര് കുറ്റമൊന്നും പറയത്തില്ല. രാജപുരുഷ എന്ന് പറഞ്ഞാൽ അവർ പറയും ഇത് സമസ്ത പദമാണ്. സമാസം ചെയ്ത പദത്തേണ് എന്ന് പറയുന്നത് സമസ്ത പദം, അത് ഒരു പദമാണ് രാജപുരുഷ. കാരണം രാജശബ്ദത്തിൻ്റെ ഇടയ്ക്ക് വിഭക്തിയില്ല. രാജപുരുഷ ശബ്ദം ഒറ്റ പദമായി അതിന് ശേഷമാണ് എന്ത് വന്നത്, വിഭക്തി ഒന്നിച്ച് രാജപുരുഷ, രാജപുരുഷ, രാജപുരുഷാഹ ആണ് വരുന്നത്. ഇപ്പൊ രാജപുരുഷ എന്ന് പറയുന്ന ശബ്ദം സാധുവാണ്, ദോഷമൊന്നുമില്ല. ഇനി രാജ്ഞപുരുഷ എന്ന് പറഞ്ഞാല് അതും ശരിയല്ല. അതിന്റെ പേരാണ് ലൗകിക വിഗ്രഹ വാക്യം. ഇനി രാജ്ഞപുരുഷ എന്ന് പറയുന്നത് കാരകം പഠിച്ചവർക്ക്, സുബന്ധം പഠിച്ചവർക്ക് ഇതിന് മറ്റൊരു തരത്തിൽ വിഗ്രഹിക്കാം. കാരകവും സുബന്ധം അറിയാന്നുള്ളവർക്ക് എങ്ങനെ വിഗ്രഹിക്കും? എങ്ങനെ വിഗ്രഹിക്കുന്നു? രാജൻ ഷഷ്ടിയല്ലേ, പരത്തിൽ എന്ത് വരും? ങസ് പുരുഷ സോ, ഇതും ഒരു വിഗ്രഹമാണ്. ഇതും ഒരു വിഗ്രഹമാണ്. ഇതിനെ പറയുന്ന പേരെന്താണ്? അലൗകിക വിഗ്രഹവാക്യം. അപ്പോ രാജപുരുഷ എന്ന് പറയുന്ന സമാസം, രാജ്ഞപുരുഷ എന്ന് പറയുന്ന ലൗകിക വിഗ്രഹ വാക്യം, രാജൻ ങസ് പുരുഷ സു എന്ന് പറയുന്നത് അലൗകിക വിഗ്രഹവാക്യം. ഇതിന് അലൗകികം എന്ന് പറയാൻ എന്താ കാര്യം? ലോകേ പ്രയോഗ അനർഹം, ഇത് ലോകത്തിൽ പ്രയോഗിക്കാൻ പാടില്ല. അതായത് രാജപുരുഷ എന്ന് പറയേണ്ടതിന് പകരം നിങ്ങൾക്ക് വ്യവഹാരത്തിൽ രാജ്ഞപുരുഷ എന്ന് പറയാം, ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷെ അതിന് പകരം രാജൻ ങസ് പുരുഷ സു എന്ന് പറയാൻ പാടില്ല, അവരോടത്തും വ്യവഹാരത്തിൽ പാടില്ല. അതിന് രാജപുരുഷന് പകരമായിട്ടോ രാജപുരുഷ എന്ന് പറയുന്നതിന് പകരമായിട്ടോ രാജൻ ങസ് പുരുഷ സു എന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ട്? ഇത് വ്യാകരണ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ്. ഏതുപോലെ നമുക്ക് രാമഹ എന്ന് പ്രയോഗിക്കാം, രാമു എന്നും പ്രയോഗിക്കാം, പക്ഷേ ലോകവ്യവഹാരത്തിൽ രാമസു രാമ അവന്ന് പ്രയോഗിക്കാൻ പാടില്ല. അത് കേവലം വ്യാകരണ പ്രക്രിയയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് തന്നെ സമാസത്തിലുണ്ട്. അപ്പോൾ രാജപുരുഷ എന്ന് പറയുന്ന ആ സമസ്ത പദത്തെ നമ്മൾ രാജൻ ങസ് പുരുഷസു എന്ന് പറയുമ്പോൾ ഇതിനെ പറയുന്നതാണ് പ്രക്രിയ ദശ എന്ന് പറയുന്നു. പ്രക്രിയ ദശ ഈ പ്രക്രിയാദശയിൽ ഇപ്പോ രാജൻ ങസ്, അവിടെ ങസ് വന്നത് ഒരർത്ഥത്തിലാണ്. എന്തർത്ഥത്തിലാണ്? സംബന്ധം. പുരുഷ ശബ്ദത്തിൽ നിന്ന് സു വന്നു, അതും ഒരർത്ഥത്തിലാവുന്നു. എന്താണ് പ്രാതിപതിക അർത്ഥം? അപ്പൊ ഇതിനർത്ഥമുണ്ട്. അതാണ് പറഞ്ഞത് പ്രക്രിയാദശായാം പ്രത്യേകം അർത്ഥവത്വേന പൃഥഗ്രഹീതാനാം പദാനാം എന്ന് പറയുന്നതാണ്. പ്രക്രിയാദശയിൽ എന്താണ് പ്രത്യേകം അർത്ഥവത്വേന പൃഥഗ്രഹീതാനാം പദാനം. ഇവിടെ ഏതൊക്കെ പദങ്ങളാണ് ഉള്ളത്? രാജൻ ങസ് പുരുഷ. ഇതിനെ സമുദായ ശക്തിയാ, ഇത് സമാസത്തിൽ എന്ത് സംഭവിക്കുന്നു? ഇതൊരു സമുദായമായി മാറുന്നു. പ്രത്യേകമല്ല ഇതിന്റെ അർത്ഥം. രാജപുരുഷ എന്ന് പറയുന്നിടത്തെ കാര്യം പറയുകയാണ്. സമാസം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നു? സമുദായ ശക്തി വരുന്നു. രണ്ടും കൂടെ രണ്ട് സമുദായം എന്ന് പറയുന്നത് എന്താണ്? രണ്ട് പദങ്ങളുടെ സമുദായം. ആ സമുദായ ശക്തി കൊണ്ട് എന്ത് വരുന്നു? വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തി ഉണ്ടാകുന്നു. ഇതിനാണ് എന്ത് പറയുന്നത്? വിവേക്ഷ ലക്ഷണം സാമർത്ഥ്യം എന്ന് പറയുന്നു. ആ ഏകാർത്ഥ പ്രതിപത്തി ഉണ്ടാകുന്നതിനാണ് പറയുന്നത് ഇവിടെ സാമർത്ഥ്യം ഉണ്ട് എന്ന് പറയുന്നു. അണുപ്രക്രിയ ദിശായ ഏകാർത്ഥിഭാവം ഏകാർത്ഥിഭാവം പ്രക്രിയാദിശായ പ്രത്യേകം അർത്ഥവത്വേന പൃഥഗ്രഹീതാനാം പദാനാം സമുദായശക്തിയ വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തി യത് തത് ഏകാർത്ഥീഭാവലക്ഷണം സമാസത്തിൽ അതാണുള്ളത്. ഇപ്പൊ സമാസത്തിൽ ഇങ്ങനെ ഒന്നുണ്ടായിരിക്കും, അതിന്റെ അത് മനസ്സിലാക്കുന്ന എങ്ങനെ? ഇപ്പൊ പറയണം ഋദ്ധസ്യ രാജ്ഞഃ പുരുഷഃ അങ്ങനെ പറയാം. പക്ഷേ ഋദ്ധസ്യ രാജപുരുഷ എന്ന് പറയാൻ പാടില്ല. ഋദ്ധസ്യ രാജ്ഞഃ പുരുഷ എന്ന് പറയുന്നിടത്ത് വിവേക്ഷ ലക്ഷണ സാമർത്ഥ്യം ഉണ്ട്. പക്ഷേ ഋദ്ധസ്യ രാജപുരുഷ എന്ന് പറയുന്നിടത്ത് ഏകാർത്ഥീഭാവ സാമർത്ഥ്യം ഇല്ല. അതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കാൻ പാടില്ല. വിശേഷണാനാം വൃത്തിർണ വൃത്തസ്യ വാ വിശേഷണ യോഗോന എന്ന് പറയും. വിശേഷണാനാം വൃത്തിർണ വൃത്തസ്യ വാ വിശേഷണ യോഗോ ന വാർത്തകവും. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? വൃത്തി അതായത് ഇപ്പൊ സമാസം എന്ന് പറയുന്ന ഒരു വൃത്തിയാണ്. അത് ഇനി ഇവിടെ തന്നെ പറയും. തൽക്കാലം നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്താണ്? വൃത്തിയാണ് സമാസം എന്ന് പറയുന്നത്. ഒരു വൃത്തിയാണ്, പല വൃത്തികളുണ്ട്. കൃത്വ തദ്ധിത സമാസം ഏകശേഷം സനാദ്യന്തം എല്ലാം വൃത്തികളാണ്. അതിൽ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഒരു വൃത്തിയാണ്. എന്ത് വൃത്തി? സമാസം. അപ്പോ ഋദ്ധസ്യ രാജ്ഞഃ പുരുഷഃ. ഇവിടെ രാജാവിനൊരു വിശേഷണമുണ്ട്. എന്താണ്? ഋദ്ധസ്യ. അങ്ങനെ ഒരു വിശേഷണമുണ്ടെങ്കിൽ അവിടെ വൃത്തി സമാസം സംഭവിക്കത്തില്ല. ഏത് തമ്മില്? രാജപുരുഷ എന്നുള്ളത് സമാസം വരില്ല. എന്തുകൊണ്ട്? രാജൻ ശബ്ദത്തിനൊരു വിശേഷണം ഉണ്ട് എന്ന് പറയുന്നത് എന്താണ്? വിശേഷണാനാം വൃത്തിർണ. വിശേഷണത്തിന് സമാസം സംഭവിക്കത്തില്ല വിശേഷണമുണ്ടെങ്കിൽ. വൃത്തശിവ സമാസം സംഭവിച്ചിടത്ത് എങ്ങനെ? രാജപുരുഷ എന്നുള്ളത് എന്താണ്? വിശേഷണത്തോട് യോഗം അന്യവും വരത്തില്ല. രാജപുരുഷൻ എന്ന് പറയുന്നിടത്ത് രാജശബ്ദത്തെ വിശേഷണമായ ഋദ്ധസ്യനോട് അന്വയിക്കാൻ പാടില്ല. പക്ഷെ അങ്ങനെ ഒരു പ്രയോഗമേ ശരിയല്ല. എങ്ങനെ? ഋദ്ധസ്യ രാജപുരുഷ അങ്ങനെ പ്രയോജനം പാടില്ല. അവിടെ എന്താണ്? ആ രാജൻ ശബ്ദം എന്ന് പറയുന്നത് സമാസത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് അതിന് ഇനി സ്വതന്ത്രമായൊരു വിശേഷണത്തോടെ അന്വയിക്കാൻ പറ്റത്തില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ഏകാർത്ഥീഭാവത്തിലുള്ള ആ സാമർഥ്യം ഇല്ലാതെ പോകും. അർദ്ധസ്യ രാജ്ഞ പുരുഷ എന്ന് പറയുന്നിടത്ത് നിപേക്ഷാരൂപത്തിലുള്ള പരസ്പരം അന്വയിക്കുന്ന സാമർഥ്യമുണ്ട്. പക്ഷെ ഏകാർത്തി ഭാവം എന്ന് പറയുന്നത് എന്താണ്? വിശിഷ്ടമായ ഒരർത്ഥത്തെ ബോധിപ്പിക്കണം. അത് രാജപുരുഷ എന്നുള്ളതേ ബോധിപ്പിക്കത്തുള്ളൂ. ഋദ്ധസ്യ അവിടെ വന്നു കഴിഞ്ഞാൽ വിശിഷ്ടമായ ഒരർത്ഥത്തെ ബോധിപ്പിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഒരു വിശേഷണം പുറത്തുണ്ട്. രാജൻ ശബ്ദം അതിനോട് അന്വയിക്കുന്നു. അപ്പൊ വിശിഷ്ടമായ ഒരർത്ഥത്തെ കിട്ടുമോ? കിട്ടത്തില്ല. അതിന് രാജപുരുഷ എന്ന് പറയുന്നത് അത് പൂർണ്ണമാണ്. അത് വിശിഷ്ടമായ ഒരർത്ഥത്തെ ബോധിപ്പിക്കും. അങ്ങനെ സമുദായ ശക്തിയുണ്ട്. രണ്ട് പദങ്ങളുടെ സമുദായത്തിലൂടെ ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. പക്ഷേ അതിലെ ഏതെങ്കിലും ഒരു പദത്തിന് മറ്റൊന്നിനോട് അന്വയം വന്നു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ രാജൻ ശബ്ദം അവിടെ എന്ത് ചെയ്തു? വിശേഷണയോഗം വന്നു കഴിഞ്ഞു. സമാസത്തിന് വിശേഷണയോഗം വന്നു കഴിഞ്ഞു. അങ്ങനെ ഒന്നാ പിന്നെ സമാസം നടക്കത്തില്ല, സമാസിക്കാനൊക്കത്തില്ല. അതിൻ്റെ അന്യം വേറെടുത്ത് പോയി. ഇവിടെ ഈ രണ്ട് പദങ്ങളും തമ്മിൽ അന്വയിച്ചു കഴിഞ്ഞാൽ അവിടെ വിശിഷ്ടമായ ഒരർത്ഥത്തിന്റെ ബോധം ഉണ്ടാകും. പക്ഷെ അതിൽ ഒരു പദം മറ്റൊന്നിനോട് അന്വയിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? വിശിഷ്ടമായ അർത്ഥം കിട്ടത്തില്ല, സമാസം സംഭവിക്കത്തില്ല. അതാണ് വിശേഷണാനാം വർത്തിന വൃത്തസ്യവ വിശേഷണയോഗം. വിശിഷ്ടാനാം അങ്ങനെയുണ്ട്, വിശിഷ്ടാനാം വർത്തിന വിശേഷണയുക്തമായ പദങ്ങൾ. രാജൻ എന്ന് പറയുന്നത് എന്താണ്? വിശേഷണ യുക്തമായ പദമാണ്. അതിനൊരിക്കലും ഒരു വിശേഷണത്തോട് അന്വയിക്കപ്പെട്ടു കഴിഞ്ഞു. വിശിഷ്ടാനാം വൃത്തിർണ അങ്ങനെ ചിലടത്ത് പടഭേദം കാണുന്നുണ്ട്. വിശേഷണാനം വിശിഷ്ടാനാം എന്ന് പറയുന്നതാണ് കൂടുതലും. ശരി, വിശിഷ്ടമായ പദങ്ങൾക്ക്, വിശേഷണയുക്തമായ പദങ്ങൾക്ക് വൃത്തി സമാസം സംഭവിക്കത്തില്ല. വൃത്തസ്യ വൃത്തമായ സമാസപദത്തിന് വിശേഷണത്തോട് അന്വയിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഋദ്ധസ്യ രാജപുരുഷ എന്ന് പറയുന്നത് ശരിയായ പ്രയോഗമല്ല. അവിടെ ഏകാർത്ഥി ഭാവ സാമർഥ്യം രാജപുരുഷ എന്ന് പറയുന്നതിലില്ല. അതുകൊണ്ട് അവിടെ സമാസം സംഭവിക്കത്തില്ല. അതേസമയം ഋദ്ധസ്യ രാജപുരുഷ എന്ന് പറയുന്നത് ദോഷമൊന്നുമില്ല അവിടെ. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഇതിന് അപവാദമുണ്ട്. ദേവദത്തസ്യ ഗുരുകുലം, ദേവദത്തസ്യ പിതൃകുലം, ദേവദത്തസ്യ ദാസഭാര്യ, ഇങ്ങനെയൊക്കെ പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം ഈ നിയമത്തിൽ ഇളവുണ്ട്. കാരണം ദേവദത്തസ്യ ഗുരുകുലം, ഗുരുകുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുരോഹോ കുലം, അതാണ് ഗുരുകുലം. എന്ത് സമാസം വരും? ഷഷ്ടി. ഗുരോഹോ ഷഷ്ടിയും കുലവുമായിട്ട് സമാസം വന്നു ഗുരുകുലം എന്ന് പറഞ്ഞു. ഇവിടെ ഏകാർത്തി ഭാവ സാമർഥ്യമുണ്ട്. ഗുരു കുലം രണ്ടും കൂടെ ചേർന്നിട്ട് ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. ഗുരുവിന്റെ കുലം, ഗുരുകുലം എന്ന്. അവിടെ ഗുരുവിനൊരു വിശേഷണം ഒന്ന് എന്താണ്? ദേവദത്തസ്യ ഗുരോഹോ കുലം. പക്ഷേ ഇവിടെ സമാസം കാണുന്നുണ്ട്. അങ്ങനെ ദേവദത്തസ്യ ഗുരുകുലം അങ്ങനെ സ്ഥലങ്ങളിൽ വരാൻ കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഗുരു എന്ന് പറയുന്ന ശബ്ദം നിത്യസാപേക്ഷമാണ്. ഒരു സാപേക്ഷതയുള്ള ശബ്ദമാണെന്ത് ഗുരു? ഗുരു എന്ന് പറയുന്ന ആപേക്ഷികമാണ്. എന്തുകൊണ്ട്? ശിഷ്യനുണ്ടെങ്കിലേ ഗുരു ഉണ്ടാകത്തുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഏതാ ഗുരു? അപ്പോ ദേവദത്ത ശബ്ദവും ഗുരുശബ്ദവുമായിട്ട് നിത്യമായൊരു അപേക്ഷയുണ്ട് എന്ന് പറഞ്ഞാൽ, ഗുരുവിനൊരിക്കലും ദേവദത്തിനെ വിട്ട് ഗുരുശബ്ദത്തിന് എനിക്ക് ഒക്കത്തില്ല. ഗുരു എന്ന് പറഞ്ഞാൽ ചോദിക്കും കസി ഗുരു. അപ്പോ അതിന്റെ പരസ്പരമുള്ള അന്യം എന്ന് പറയുന്നത് എന്താണ്? നിത്യമാണ്. അതുകൊണ്ട് ദേവദത്ത ശബ്ദത്തെ വിട്ടു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ദേവദത്തസ്യ ഗുരുകുലം അവിടെ ഒഴിവാക്കാൻ വയ്യ. ദേവദത്തസ്യ ഗുരുകുലം, അതുപോലെ ദേവദത്തസ്യ പിതൃകുലം, പിതാവ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ചോദ്യം വരും, കസ്യ പിത പറയുന്നു, ദേവദത്തസ്യ പിത. അപ്പൊ പിതൃശബ്ദവും ദേവശബ്ദവും നിത്യ സാപേക്ഷമാണ്, അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. പറഞ്ഞില്ലെങ്കിലും അവിടെ ഒന്നും ഉണ്ടായിരിക്കും ഒരു ശബ്ദം. അങ്ങനെ വരുന്നിടത്ത് എന്തുവരും? ദേവദത്തസ്യ പിതൃകുലം, അങ്ങനെ സമാസം വരുന്നതിൽ ദോഷമില്ല. പക്ഷെ ഇർദ്ദസ്യ രാജപുരുഷ എന്ന് പറയുന്നിടത്ത് ധനം എന്ന് പറയുന്നത് രാജാവിനോട് നിത്യസാപേക്ഷമല്ല. ധനം രാജാവിനുണ്ടാകാം, ഇല്ലാതെയും വരാം. ധനമുള്ള രാജാവുമാണ്, ഇല്ലാത്ത രാജാവാണ്. അതുകൊണ്ട് നിത്യസാപേക്ഷമല്ല. അങ്ങനെയുള്ള സ്ഥലത്താണ്, മറ്റത് അപൂർവ സ്ഥലങ്ങളിലെ വരും. പൊതുവെയുള്ള നിയമം ഇതാണ്. എന്താണ്? ഏകാർത്ഥി ഭാവ സാമർഥ്യം ഉള്ളിടത്താണ് സമാസം വരുന്നത്. ആ സമാസത്തിൻ്റെ വിഗ്രഹവാക്യമാണ് രാജ്ഞഃ പുരുഷഃ. അലൗകിക വിഗ്രഹവാക്യമാണ് രാജൻഗസ് പുരുഷസു. അവിടെ എന്താണ്? അതിനാണ് പറയുന്നത് പ്രക്രിയ ദശ. പ്രക്രിയാദശായാം പൃഥക് പ്രത്യേക അർത്ഥവത്വേന പൃഥഗ്രഹീതാനാം പദാനാം. അവിടെ എന്താണ്? വേറെ വേറെ ഗ്രഹിക്കുകയാണ് രണ്ട് പദങ്ങൾ. എന്തുകൊണ്ട്? രണ്ടിനും പ്രത്യേകം പ്രത്യേകം അർത്ഥമുണ്ട്. അതിന് സമുദായ ശക്തിയ വിശിഷ്ട ഏകാർത്ഥ പ്രതിപാദകത്വം. സമുദായ ശക്തിയുണ്ട്, രണ്ടും കൂടെ ചേർന്ന ഒരു പ്രത്യേക ശക്തിയിലൂടെ. ഈ സമുദായ ശക്തി ഇതൊക്കെ പിന്നെ ഒരുപാട് എന്താണ് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. നമ്മളത് ചുരുക്കി പറയുകയാണ്. എങ്ങനെയാണ് അവിടെ സമുദായ ശക്തി വരുന്നത്, എങ്ങനെയാണ് പദങ്ങളുടെ ശക്തി, ഇതെല്ലാം ഒരുപാട് സ്ഥലങ്ങൾ ചർച്ച ചെയ്യും. അവിടെ ഒരു ഒരർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതിനെന്ത് പറയുന്നു? ഏകാർത്ഥി ഭാവ സാമർഥ്യം. അങ്ങനെയുള്ളിടത്ത് ഏ വൃത്തി, അതായത് സമാസം, അതായത് പദവിധി സംഭവിക്കത്തുള്ളൂ. അപ്പൊ സാമർഥ്യമുള്ളിടത്തെ പദവിധി സംഭവിക്കത്തുള്ളൂ. ഈ സമാസം സംഭവിക്കുന്നത് എവിടെയാണ്? അലൗകിക വിഗ്രഹവാക്യത്തിലാണ് സമാസം സംഭവിക്കുന്നത്. കാരണം സമാസം എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അലൗകിക വിഗ്രഹത്തെ കൊണ്ടുവന്നത്. അപ്പൊ ആ അലൗകിക വിഗ്രഹവാക്യത്തിലായിരിക്കും എന്ത് സംഭവിക്കുന്നത്? സമാസം സംഭവിക്കുന്നു. പിന്നെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് ഇനി നമ്മൾ പഠി. സമാസം വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വേണം? സാമർഥ്യം ഉണ്ടായിരിക്കും. ആ സാമർഥ്യം എന്ന് പറയുന്നത് എന്താണ്? ഏകാർത്ഥിഭാവമായിരിക്കണം, വ്യപേക്ഷ ആയിരിക്കരുത്. വൃദ്ധസ്യ രാജ്ഞ പുരുഷ എന്ന് പറയുന്നിടത്ത് സാമർഥ്യം പരസ്പരം ഉണ്ടെങ്കിലും ആ സാമർഥ്യം എന്ന് പറയുന്നത് എന്താണ്? വ്യപേക്ഷയാണ്. അതുകൊണ്ട് സമാസം വരല്ല. സാമർഥ്യം എന്ന് പറയുന്നത് ഏകാർത്ഥീഭാവ രൂപത്തിലുള്ള സാമർഥ്യം വേണം. അതുകൊണ്ടാണ് രാജ്ഞ പുരുഷ രാജപുരുഷ എന്ന് സമാസം അല്ലെങ്കിൽ വൃത്തി സംഭവിക്കുന്നു. വൃദ്ധസ്യ രാജപുരുഷ എന്നൊരു പ്രയോഗം വരത്തില്ല. എന്തുകൊണ്ട്? അവിടെ ഏകാർത്ഥീഭാവ സാമർഥ്യം ഇല്ല. കാരണം രാജൻ എന്ന് പറയുന്ന ശബ്ദത്തിന് ഒരു വിശേഷണത്തോട് അന്വയം വരുന്നതുകൊണ്ട് അവിടുത്തെ ഏകാർത്ഥീഭാവ സമാസം നഷ്ടപ്പെട്ടുപോയി. അതുകൊണ്ട് വരത്തില്ല. ഈ കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണെന്ത് സമർത്ഥ പദവിധി എന്ന് പറയുന്നത്. ഇതൊരു പരിഭാഷാ സൂത്രമാണ്. ഋദ്ധസ്യ എന്താ എഴുതിയിരിക്കുന്നത്? ഋ ആണ്. ഋ വൃദ്ധനല്ലയോ, ധനവാനെന്നാണ് അർത്ഥം. ഞാൻ ഇതി നോക്കുന്നില്ല. എഴുതിയില്ലേ? എഴുതിയോ? പിന്നെ ഇങ്ങനെ ഋദ്ധസ്യാന്ന് എഴുതിയിട്ടുണ്ടോ? പ്രക്രിയാദിശായാം പ്രത്യേകം അർത്ഥവത്വേന പ്രതിഗൃഹീതാനാം പദാനാം സമുദായശക്തി വിശിഷ്ട ഏകാർത്ഥ പ്രതിപത്തി എന്നും മതി. ഏകാർത്ഥി ഭാവ സാമർഥ്യം വൃദ്ധസ്യാണ്, വൃദ്ധസ്യ. അപ്പോൾ ഇത് പരിഭാഷയാണ്. പദവിധി എന്ന് പറയുന്നത് സമാസത്തിന് വേണ്ടി മാത്രമല്ല, മറ്റു സ്ഥലങ്ങളിൽ ഇത് ആവശ്യമായിട്ട് വരും, എല്ലായിടത്തും പരിശോധിക്കേണ്ടി വരും. കാരണം തദ്ധിതത്തി ആവശ്യമായി വരും. ആ തദ്ധിതം നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ. വിശിഷ്ടാന വൃത്തശിവ വിശേഷണയോഗുന വാർത്തിന അങ്ങനെ വൃത്തസ്യ. അത് വൃത്തം എന്ന് വെച്ചാൽ എന്താണോ സമാസം. അപ്പൊ ഇവിടെ പദവിധികളിൽ എല്ലായിടത്തും സാമർഥ്യം തദ്ധിതം പോലെയുള്ള സ്ഥലങ്ങളിൽ വരും. അത് നമ്മൾ അവിടെ പഠിക്കുമ്പോൾ മനസ്സിലാകും. അവിടെയും ഇതുപോലെ തന്നെ വരും. അത് ആ പ്രക്രിയ നടക്കുന്നത് ഏതെങ്കിലും ഒരു വിശേഷണത്തോട് അന്വയിച്ചു കഴിഞ്ഞാൽ വരും. പിന്നെ ഇതൊക്കെ നിയമമാണ്, കവികളും മറ്റും പ്രയോഗിക്കുമ്പോൾ. അതെ, സുമധുരം സങ്കീർത്തനാലാപിനി. അവിടെ എന്താണ് സങ്കീർത്തനാലാപിനി? അവിടെ അവിടെ പല പ്രശ്നങ്ങളുമുണ്ട്. രണ്ടു തരത്തിലും വരാം. ഒന്നുകിൽ എഴുതിയ ആളിന് ഈ വ്യാകരണ നിയമങ്ങളെക്കുറിച്ച്, അങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ സാഹിത്യത്തിൽ നല്ല പരിചയമുള്ളവർക്ക് വ്യാകരണ നിയമങ്ങളെക്കുറിച്ച് നല്ല ബോധം കാണത്തില്ല. ചിലപ്പോൾ മഹാകവികളും മറ്റിങ്ങനെ പ്രയോഗിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ഓർമ്മ വെച്ചും കൊണ്ട് ഇവരങ്ങ് എഴുതും. അർത്ഥമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുകയും ചെയ്യും, കാരണം കേൾക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ അർത്ഥം തോന്നുന്നതിന് തകരാറ് വരത്തില്ല, പക്ഷേ അത് നിഷ്കർഷിച്ച് നോക്കുമ്പോൾ തകരാറ് വരും. അങ്ങനെ മഹാകവികളുടെ പ്രയോഗങ്ങളുണ്ടെങ്കിൽ പറയും എന്താണ്, അത്തരം സമാസങ്ങളെ പറയും അസമർത്ഥ സമാസം. അസമർത്ഥ സമാസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് വ്യാകരണത്തിന് ചേരുന്ന കാര്യമല്ല. പിന്നെ മഹാകവികൾ പ്രയോഗിച്ചാൽ കുറ്റം പറയണ്ട എന്ന് വിചാരിച്ച് നമ്മളെപ്പോലെയുള്ള ഡൂക്കിലികളൊന്നും പ്രയോഗിക്കാൻ പാടില്ല. എന്നിട്ട് അസമർത്ഥ സമാസം എന്നൊന്നും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ എന്തോരും വിവരമുള്ളവരത് അംഗീകരിച്ചു തരത്തില്ല. മഹാകവികൾ പ്രയോഗിച്ചോട്ടെ, കാളിദാസനോ ഭാസനോ ഒക്കെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പ്രയോഗിക്കാൻ പാടില്ല. അസമർത്ഥ സമാസമാണ് അങ്ങനെ വരുന്നിടത്ത്. അത് സമാസത്തിന് മാത്രമല്ല, ഇവിടെ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ സമാസത്തിന്റെ പ്രശ്നങ്ങളും ഒക്കെ വരും. എങ്ങനെ അത് അത് ആരാണ് ശിഷ്ടന്മാർ? ഞാനും ശിഷ്ടനാണ്, ഞാനും പ്രയോഗിക്കുമെന്ന് പറഞ്ഞു ശരിയാവും. ആദ്യം ആരാണ് ശിഷ്ടനെന്ന് തീരുമാനിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രയോഗിക്കാം. എന്നിട്ട് സ്വയം പറഞ്ഞാൽ മതി എന്താണ്, ഞാനും ശിഷ്ടനാണ്. അപ്പം വ്യാകരണ ജ്ഞാനത്തിനൊന്നും ആവശ്യമില്ല, എല്ലാവരും ശിഷ്ടന്മാരാണ്. പിന്നെ ശിഷ്ടന്മാരല്ലാത്ത ആരെയും കിട്ടത്തില്ല. അപ്പം വ്യാകരണത്തിന്റെ ആവശ്യവും വരത്തില്ല. പ്രയോഗിക്കുന്നവരെല്ലാം എന്തു പറയും, ഞങ്ങളെല്ലാം ശിഷ്ടന്മാരാണെന്ന് പറയും. അപ്പോൾ അശിഷ്ടന്മാരെ ഇല്ലാതെ വരും. വന്ന് വരുമ്പോൾ ഈ ശാസ്ത്രത്തിനും പ്രയോജനമില്ലാതെ വരും. അതുകൊണ്ട് ശിഷ്ടന്മാരെന്ന് പറയുന്നത് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണ് ശിഷ്ടന്മാർ ഓർമ്മയുണ്ട? ആര്യാവർത്തത്തിൽ പണ്ട് കുറെ പേര് വസിച്ചിരുന്നു. അവരാണ് കുംഭി ധാന്യമാരായിട്ടുള്ള കുറച്ച് പേരുണ്ടായിരുന്നു. അതൊക്കെ തുടക്കത്തിൽ പറഞ്ഞതാണ്.